ആറാം ദശകം പാതാളമങ്ങയുടെ പാദതലം പതിനാലാകുന്ന ലോകമയനാകിയൊരത്ഭുതാൽപൻ പാതുർധ്വദേശമതു തന്നെ രസാതലം നിൻ ഗുൽഫദ്വയങ്ങൾ ജഗദീശ മഹാതലം താൻ ജംഘായുഗം തവ തലാതലമാണ് ജാനു രണ്ടും നിനക്കു സുതലം വിതലാതലങ്ങൾ ഊരുക്കൾ തൻ അടിയും ഊർധവുമാം അരക്കെട്ടാണുർവി നാഭി ഗഗനം ത്വദുരസ്സുനാഗം ഗ്രീവം മകസ് മുഖമോചനവും ജനവും തപസ്സു ഫലം ശിരസ്സു തവ സത്യവും ഈ വിധത്തിൽ ബ്രഹ്മാണ്ടരൂപ പറയുന്നിതനേകം അന്യബന്ധങ്ങളും തവ വപുസിനു മൽപ്രണാമം നിൻ ബ്രഹ്മരന്ധ്രപദമായതു വേദസംഘം മേഘങ്ങൾ കേശവ നിനക്കിക കേശപാശം ബ്രഹ്മാവിനുള്ള സദനം പുരികങ്ങൾ രണ്ടും കൺപീലി രാത്രി ദിവസങ്ങൾ ഇനൻ സ്വനേത്രം ബ്രഹ്മാണ്ട സൃഷ്ടിയതു നിന്റെ കടാക്ഷവീക്ഷകർണങ്ങൾ ദിക്കുതവ നാസിക അശ്വയുഗ്മം കീഴ്ചുണ്ട് ലോഭമത് ലജ്ജയ അതുത്തരോഷ്ഠം ദന്തങ്ങൾ താരകൾ യമൻ തവദംഷ്ട്രയല്ലോ മായാവിലാസമയമാം ചിരി വായു വീർപ്പ് നാവാം ജലം വചനം ഈശ്വര പക്ഷിജാലം സിദ്ധൗഘമാം സ്വരഗണം മുഖരന്ധ്രം അഗ്നിവാനോർഭുജം സ്തനയുഗം തവ ധർമ്മദേവൻ നിൻ പൃഷ്ഠഭാഗമതധർമ്മമഹോ മനസ്സു ചന്ദ്രൻ ഹൃദന്തജലജം വിശദത്വഹീനം വാരാശിരാശി വയർ സന്ധ്യകൾ വസ്ത്രമത്രേ ബ്രഹ്മാവ് ഗുഹ്യപദവും വൃഷണങ്ങൾ മിത്രൻ ശ്രോണിസ്ഥലം മൃഗഗണം തവ കാൽനഖങ്ങൾ കസ്തുഷ്ട്രമശ്വമിവതാൻ ഗതി കാലമല്ലോ ബ്രഹ്മാതിവർണ്ണഭവനങ്ങൾ മുഖാബ്ജബാഹുചാരു ഊരുയുഗ്മചരണങ്ങൾ കൃപാംബുരാചേ സംസാരചക്രമിതു നിൻ ക്രിയചക്രവാണേ വീര്യം മഹാസുരരും അസ്ഥികൾ പർവ്വതങ്ങൾ നിൻ നാടിയോ നദികളും തരുവൊക്കെ രോമം ചൊല്ലാവതല്ല തവമേന്മ ജയിക്കമേന്മേൽ ഈരേഴു ലോകമയമിത്തനു കർമ്മികൾക്കു കർമാവസാന സമയങ്ങളിലോർത്തു കാണാം നീ ശുദ്ധമായതിലിരിക്കുകയാണു ഗൂഢം വാതാലയാദിവ നമോസ്തു ഹരിക്കരോഗം.